രണ്ടും നേരെ വിപരീതമായ കാര്യങ്ങളാണ്. എന്താകാം എന്ന് പറയുക, എന്തരുതെന്ന് പറയുക, രണ്ട് രീതിയിൽ ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. വരുമാറുവിധം വികാരവും വരുമാറിൽ അറിവിന് ഇതിന് നേർ. ഉരുവാം ഉടൽവിട്ട് കീർത്തിയാം ഒരുപാട് നിങ് അനുകമ്പ നിന്നിടും. വരും ആറുവിധ വികാരവും, വരുന്നതായ ആറുവിധ വികാരങ്ങൾ. ഇവിടെ വരിക എന്ന് വെച്ചാൽ സംഭവിക്കുക എന്നർത്ഥം. സാധാരണ സംഭവിക്കുന്നതായ ആറു തരത്തിലുള്ള വികാരവും അറിവിന് വരുമാറില്ല എന്നാണ്. അറിവിന് വരില്ല, സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അറിവൊഴികെ ബാക്കി സർവത്തിനും ആറു തരത്തിലുള്ള വികാരങ്ങൾ സംഭവിക്കും. അറിവിന് വികാരം സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ അറിവ് നിത്യമാണ്. അങ്ങനെ വികാരം സംഭവിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അറിവ് നിത്യമാണ്. അപ്പൊ ഈ അറിവ് നിത്യമാണെന്ന് പറയുന്ന ഇത് അദ്വൈതം. ഇതിനാണ് അദ്വൈതം എന്ന് പറയും. അറിവ് നിത്യം, ബാക്കിയുള്ള എല്ലാം വികാരപ്പെടുന്നതും നശിക്കുന്നതുമാണ്. അതാണ് ഇവിടെ പറയുന്നത്. അത് വരുന്നതായ ആറുവിധം വികാരവും, അത് ഏതിന് വരുന്നതെന്ന് പറയുന്നില്ല, അറിവിന് വരുന്നില്ല എന്ന് പറയുന്നതുകൊണ്ട് അറിവൊഴികെയുള്ള ബാക്കി എല്ലാത്തിനും നമ്മൾ മനസ്സിലായി പോകുന്നു. അങ്ങനെ അർത്ഥാപത്തിയിലൂടെ മനസ്സിലാക്കുക എന്ന് പറയും. അറിവിന് വരുന്നില്ല എന്നാൽ ആറുവിധ വികാരങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അറിവ് ഒഴികെ എല്ലാത്തിനും സംഭവിക്കുന്നു. പകല് ഭക്ഷണം കഴിക്കുന്നില്ല, തടിയനാണെന്ന് പറഞ്ഞാൽ രാത്രി ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ ഒരു യുക്തി അർത്ഥാപത്തി എന്ന് പറയും. അർത്ഥവാദമല്ല അത്, സ്തുതിയാണ്, അർത്ഥാപത്തിയാണ്. ചില കവിതകളിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാം. പൂർണ്ണമായും തുറന്ന് നേരിട്ട് പറയണമെന്നില്ല. ഇപ്പോ സംഭവിക്കുന്നതായ ആറുവിധ വികാരങ്ങളും അറിവിന് വരുമാറില്ല എന്ന് വെച്ചാൽ വരില്ല എന്നേ ഉള്ളൂ, സംഭവിക്കുന്നില്ല. അപ്പൊ അറിവ് നിത്യമാണ് എന്നാണ് ഈ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം. അതുപോലെ അനുകമ്പയും നിത്യമാണ്. അപ്പോ അനുകമ്പ ഉള്ളവനിൽ എങ്ങനെ നിത്യമാകുന്നു എന്നാണ് അടുത്ത് പറയുന്നത്. അനുകമ്പാമൂർത്തിയിൽ അനുകമ്പ എങ്ങനെ നിത്യമാകുന്നു എന്ന് പറയുന്ന ഇതിന് നേർ എന്ന് വെച്ചാൽ ഇതുപോലെ, ഏതുപോലെ അറിവ് നിത്യമായിരിക്കുന്നത് പോലെ അനുകമ്പ നിത്യമാണ്. എവിടെ? അനുകമ്പയുള്ളവന്. അനുകമ്പ എങ്ങനെ നിത്യമായിരിക്കുന്നു അതാണ് പറയുന്നത്. അത് അറിവിനെ പറഞ്ഞത് അത് നിത്യമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. കാരണം ഇവിടെ നിത്യമായി അറിവ് മാത്രമേ ഉള്ളൂ, വേറൊന്നും നിത്യമായിട്ടില്ല അദ്വൈതം അനുസരിച്ച്. അതുകൊണ്ട് അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അദ്വൈതം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൃഷ്ടാന്തം. ഇതുപോലെ എന്ന് പറയുന്ന ഇപ്പോഴും ഒരു ദൃഷ്ടാന്തത്തെ കാണിക്കാനാണ്, ഉദാഹരണത്തെ കാണിക്കാൻ പറയുന്നത്. ഉരുവാം ഉടൽവിട്ട് കീർത്തിയാം ഒരുപാട് നിങ് അനുകമ്പ നിന്നിടും. ഇത് നമ്മൾ മനസ്സിലാകുമ്പോൾ ഗുരുവിനെ മനസ്സിൽ കണ്ടുകൊണ്ട് മനസ്സിലാക്കണം, അപ്പോൾ വ്യക്തമാവും ഈ രണ്ടു വരി. ഗുരുവിനെ കണ്ടുകൊണ്ട് ഒരാളുടെ രീതിയാണ് അത്. മനസ്സിൽ കണ്ടില്ലെങ്കിൽ അർത്ഥം മനസ്സിലാകത്തില്ല. ഉരുവാകുന്ന ഉടൽ അനുകമ്പ എന്നാദ്യം പറയണം. അനുകമ്പ ഉരുവാകുന്ന ഉടലിനെ വിട്ട്, അനുകമ്പയുടെ ഉരു എന്ന് വെച്ചാൽ അനുകമ്പയുടെ രൂപം, നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അനുകമ്പാമൂർത്തി. അപ്പൊ ഇവിടുത്തെ അനുകമ്പയുടെ ഉടൽ, അനുകമ്പയുടെ ഉരു, അനുകമ്പയുടെ രൂപം എന്ന് പറയുന്ന ഗുരുവിനെയാണ്. പക്ഷെ അതെങ്ങനെ നമ്മളീ കാണുന്ന രൂപം? എന്തുകൊണ്ട് ഗുരുവിനെ അനുകമ്പാമൂർത്തി എന്ന് പറയുന്ന, അനുകമ്പാമൂർത്തി എന്ന് പറഞ്ഞാൽ അനുകമ്പ രൂപം ധരിച്ചതെന്നാണ്, അനുകമ്പ ഒരു രൂപത്തെ പ്രാപിച്ചതെന്നാണ്. കാരണം ജീവിതകാലം മുഴുവൻ അനുകമ്പയെ ഒരു വ്രതമായി സ്വീകരിച്ച് ജീവിച്ചതുകൊണ്ടാണ്. അപ്പം നമുക്ക് നമ്മളെ ആരെയും കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മൾ അനുകമ്പാമൂർത്തിയാണെന്ന് പറയാൻ പറ്റില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ അനുകമ്പയൊക്കെ കാണിച്ചിരിക്കും, പക്ഷെ അതൊരു ജീവിത വ്രതമായി നമ്മൾ സ്വീകരിച്ചിരിക്കാൻ, ഞാനെന്തായാലും സ്വീകരിച്ചിട്ടില്ല, നിങ്ങൾ ആരെങ്കിലും ചിലപ്പോൾ കാണുമായിരിക്കും, എനിക്കറിയത്തില്ല. അപ്പോ അനുകമ്പ ഉരുവായിരിക്കുക, അനുകമ്പ എന്ന ഒരു രൂപം ഏത് രൂപത്തെ പ്രാപിച്ചിരിക്കുന്നു? ഗുരുവിന്റെ രൂപത്തെ. എന്ത് രൂപം? നമ്മൾ കാണുന്ന രൂപം. അപ്പോ അനുകമ്പ രൂപം പ്രാപിച്ചതായ ഉടൽ, അതാണ് ഗുരുവിന്റെ ഉടൽ. ഉടൽ എന്ന് വെച്ചാൽ ശരീരം, ഗുരു എന്ന് വെച്ചാൽ രൂപം. അനുകമ്പ രൂപം പ്രാപിച്ചതായ ആ ഉടലിനെ വിട്ടിട്ട്, വിട്ടിട്ടെന്ന് പറഞ്ഞ എപ്പോഴോ, ഉടലിനെ വിടുന്ന എപ്പോഴാണ്? ശരീരം ഉപേക്ഷിക്കുന്നു. ശരീരം ഉപേക്ഷിച്ചു പോകുമ്പോൾ ഉടലിനെ വിട്ടിട്ടാണല്ലോ പോകുന്നു. അങ്ങനെ ഉടലിനെ വിട്ട് കഴിഞ്ഞിട്ട് ആരാ ഉടലിനെ വിട്ടത്? ഗുരുവല്ല വിട്ടത്, ജീവനുമല്ല വിട്ടത്, ഉടലിനെ വിട്ട ആരാണ്? അനുകമ്പ. അനുകമ്പയാണ് അവിടെ കർത്താവ്. അനുകമ്പ ഉരുവാകുന്ന ഉടലിനെ വിട്ടെന്നാണ്. അനുകമ്പ ഒരു രൂപം സ്വീകരിച്ചിരുന്നാണ് ആ ഉടല്. അതാണ് നമ്മൾ പറയുന്ന അനുകമ്പ മൂർത്തി. മൂർത്തി എന്ന് വെച്ചാൽ രൂപം, ശരീരം എന്നൊക്കെയാണ് അർത്ഥം. വിഗ്രഹത്തിന് നമ്മൾ മൂർത്തി എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതൊരു രൂപം, ഒരു ശരീര രൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ടാണ് മൂർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ചിലർ പറയും അനുകമ്പ ഉടൽ പൂണ്ടതാണ് എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ അനുകമ്പ രൂപം പ്രാപിച്ചതാണ് ആ ഉടൽ, ഗുരുവിൻ്റെ ആ ശരീരം. അത് ഈ ശരീരത്തിന് എന്തുകൊണ്ട് അവിടെ പ്രാധാന്യം കൊടുക്കുന്നു? കാരണം എന്ന് വെച്ചാൽ ആ ശരീരത്തെ ആശ്രയിച്ചാണ് ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചതും ചിന്തിച്ചതും പറഞ്ഞതും എല്ലാം ശരീരത്തെ ആശ്രയിച്ചിട്ടാണ്. അനുകമ്പ പ്രകടമായത് ആ ശരീരത്തിലൂടെയാണ്. അല്ലാതെ എങ്ങനെ അനുഭവം പ്രകടമാകും? ചിന്തിക്കുന്നത് പോലും ശരീരത്തിയിരുന്നു, പറഞ്ഞതെല്ലാം ശരീരത്തിയിരുന്നു, പ്രവർത്തിച്ചത് ശരീരത്തിയിരുന്നു, ജീവിച്ചത് ശരീരം. അപ്പോൾ അനുകമ്പ ഉരുവാർന്നതായ ആ ഉടലിനെ വിടുന്നു എന്ത്? അനുകമ്പ. എപ്പോ? ഗുരു ശരീരത്തെ ഉപേക്ഷിച്ചു. എന്നിട്ട് അനുകമ്പ എന്ത് ചെയ്യുന്നു? കീർത്തിയാം ഉരുവാർന്നു, കീർത്തിയാകുന്ന ഒരു മറ്റൊരു രൂപത്തെ സ്വീകരിച്ചു. എപ്പോ? ഇപ്പോ. ഇപ്പോ ഗുരു ഇല്ല എന്ന് വെച്ചാൽ ശരീരം കൊണ്ടില്ല. അനുകമ്പ ശരീരമായിട്ട് ഇപ്പം ഗുരു നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അനുകമ്പ കീർത്തി രൂപത്തെ പ്രാപിച്ച് ഇന്നും ഗുരു നിലനിൽക്കുന്നുണ്ട്. അത് അനുകമ്പയുടെ രൂപത്തിലാണെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇന്നും ആൾക്കാർ എന്ത് ചെയ്യുന്നു? ഗുരുവിനെ അനുകമ്പ മൂർത്തിയായി തിരിച്ചറിയുന്നു, സ്തുതിക്കുന്നു, പൂജിക്കുന്നു. അപ്പൊ അവിടെ എന്താണ് ചെയ്തത്? അനുകമ്പ നേരത്തെ ആ ശരീരമായിട്ടിരുന്നു, പക്ഷെ ആ അനുകമ്പ തന്നെ എന്ത് ചെയ്തു? സമാധിക്ക് ശേഷം ആ അനുകമ്പ തന്നെ കീർത്തി രൂപത്തിൽ, കീർത്തിയാകുന്ന ശരീരത്തെ സ്വീകരിച്ച്. അപ്പൊ അനുകമ്പയ്ക്ക് മാറ്റം വന്നില്ല. അനുകമ്പ അറിവിനെ പോലെ തന്നെ നിത്യമായിരിക്കുന്നു. ജീവിച്ചിരുന്ന സമയത്ത് സശരീരനായിരുന്നപ്പോൾ നമ്മൾ കാണുന്ന ഒരു രൂപമായിട്ടിരുന്നു അനുകമ്പ. സമാധിക്ക് ശേഷം നമ്മളെങ്ങനെ അറിയുന്നു? കീർത്തിയായിട്ടറിയുന്നു. ആ കീർത്തി എന്തിൻ്റെ പേരുള്ള കീർത്തി? അനുകമ്പയുടെ പേരിലുള്ള കീർത്തി. ഗുരുവൻ അനുകമ്പാമൂർത്തിയായിട്ടാണ് ജീവിച്ചത് എന്നുള്ള കീർത്തി. അവിടെ ആ കീർത്തിയായി നിൽക്കുന്നതും അനുകമ്പ തന്നെ, ശരീരമായിരുന്നതും അനുകമ്പ തന്നെ. എന്നുവെച്ചാൽ അനുകമ്പ എന്ന് പറയുന്ന ഒരു വലിയ ഗുണം. ആ ഗുണം ഏതെങ്കിലും ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഗുരുവിനെ വിടുക, വേറൊരു വ്യക്തിയെ എടുക്കുക, ഏതെങ്കിലും ഒരു വ്യക്തിയിൽ ആ അനുകമ്പ ഉണ്ടെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ അനുകമ്പാമൂർത്തിയായിരിക്കുന്നു. അയാളുടെ മരണശേഷം അത് അനുകമ്പയുള്ളവനെന്നുള്ള കീർത്തി രൂപത്തിൽ നിലനിൽക്കുന്നു. അപ്പോൾ അനുകമ്പയ്ക്ക് നാശമില്ല. അനുകമ്പ നിത്യമാണ്. ഏതുപോലെ അറിവിനെ പോലെ തന്നെ അനുകമ്പയും. എന്തനുകമ്പ? ഒരു വീട് എറുമ്പിനും വരുത്തി തരുന്നുള്ള അനുകമ്പ. അതാണ് ഈ പദ്യത്തിന്റെ സാരം. അതാണ് കീർത്തിയാം ഒരുവ, കീർത്തിയാകുന്ന ഒരുവിനെ പ്രാപിച്ച് നിന്നിടും. എന്ത് നിൽക്കുന്നു? അനുകമ്പ. അപ്പൊ ഇതാണ് പറയുന്നത്, ഗുരുവിനെ കണ്ടുകൊണ്ട് എഴുതിയാണ്. അപ്പോ ഗുരുവിന്റെ കാലശേഷം എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഗുരു അനുകമ്പാമൂർത്തിയായി എന്നും നിലനിൽക്കും. ഗുരുവിന്റെ കാലശേഷം എന്നിങ്ങനെ പറയാൻ പറ്റും. ഒരു കാലശേഷമില്ല. എല്ലാ കാലത്തും ഉള്ള ഒരാളിന് കാലശേഷം എന്ന് പറയാൻ പറ്റില്ല. സമാധിക്ക് ശേഷം എന്നും പറയാൻ പറ്റില്ല. അതൊരു ഭംഗിവാക്കുന്നതാണ്. ഗുരു എന്നും നിലനിൽക്കുന്നു. അനുകമ്പാമൂർത്തിയായി, അനുകമ്പയുടെ പ്രവാചകനായി ലോകം ഉള്ള കാലത്തോളം ഗുരു നിലനിൽക്കും. പക്ഷെ ഇപ്പോൾ അങ്ങനെ ആ രൂപത്തിലില്ലല്ലോ. വേണ്ട, അതാണ് ആ കീർത്തി, അനുകമ്പാമൂർത്തി എന്നുള്ള കീർത്തി. ആ രൂപത്തിൽ അനുകമ്പ നിൽക്കുന്നു. അനുകമ്പ നിൽക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ രൂപത്തിൽ ഗുരു നിൽക്കുന്നു. ഇവിടെ നിൽക്കൂ എന്ന് പറയുന്ന അനുകമ്പയാണ്. പക്ഷെ അനുകമ്പ എന്ന് പറയുന്ന ഒരു ഗുണം എന്ന് പറയുന്ന ഒരു ഗുണിയെ ആശ്രയിക്കാൻ നിൽക്കത്തില്ല. എന്തെങ്കിലും ഒരു ഗുണം ഒരിടത്തുണ്ടെന്ന് പറഞ്ഞാൽ അത് ആരിൽ എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയും. അപ്പോൾ അനുകമ്പ എന്ന് പറയുന്ന ആ ഗുണം ശാശ്വതമായി നിലനിൽക്കുന്നത് ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ടാണ് അനുകമ്പയ്ക്ക് നിത്യമാകാൻ പറ്റിയത്. നമ്മളൊക്കെ ഇപ്പൊ അനുകമ്പയുണ്ട്. അതെന്താണ്? ചില സമയത്ത് കാണും, ചില സമയത്ത് കാണത്തില്ല. അപ്പൊ നമ്മളെപ്പോഴും അനുകമ്പാമൂർത്തി എന്ന് പറയാൻ പറ്റില്ല. നമ്മള് അനുകമ്പയുള്ളവനായി മരണശേഷം അയാളൊരു അനുകമ്പാമൂർത്തിയാണ് എന്നുള്ള ഒരു കീർത്തിയുടെ രൂപത്തിൽ നിലനിൽക്കില്ല. കാരണം അതൊരു സമ്പൂർണ്ണ ജീവിതത്തിലും ഒരു ജീവിത വ്രതമായിരിക്കുന്ന ഒരാളിന് മാത്രമേ അങ്ങനെ നിൽക്കത്തുള്ളൂ. ആണ് ബുദ്ധൻ അനുകമ്പാമൂർത്തിയാണെന്ന് പറയുന്നത്. വർദ്ധമാന മഹാവീരനെ കുറിച്ച് പറയുന്ന അനുകമ്പാമൂർത്തിയാണ്. അവിടെയെല്ലാം ഈ അവർക്ക് ദൃഢമായൊരു വ്രതം തന്നെ ഉണ്ടായത് എന്താണ്? ഒരു വീട് എറുമ്പിനും വരുത്തരുത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്രതത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മളൊരു വ്രതത്തെ സ്വീകരിക്കുക, പിന്നെ ആ വ്രതത്തിന് ഭംഗം വന്നിട്ടുള്ളൂ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. ഒരാളൊരു വ്രതത്തെ സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്? ഏത് വ്രതത്തിനും ഭംഗങ്ങൾ വരാം. പക്ഷെ ആ വ്രതത്തെ പരിപാലിക്കാൻ അപ്പോഴും അയാൾ ശ്രമിച്ചുകൊണ്ടിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാളുടെ ജീവിതത്തിൽ ഒരു ഭ്രംശം, ഇന്ന സ്ഥലത്ത് അയാൾ അനുകമ്പയ്ക്കൊരു ഭ്രംശം വന്നല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ഭ്രംശം വരുമ്പോഴും അനിവാര്യമായ സാഹചര്യങ്ങളിൽ ആ വ്യക്തിയുടെ ജീവിത ആദർശത്തിന് മാറ്റമില്ല. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു? അപ്പോഴും അയാൾ സ്വന്തം ജീവിതത്തിൽ അനുകമ്പയെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതാണ് അവരെല്ലാം അനുകമ്പ മൂർത്തികളെന്ന് ഇന്നും അറിയപ്പെടുന്നത്. അനുകമ്പയ്ക്ക് അവർ എന്താണ് സ്വയം വീഴ്ച വരുത്തിയിട്ടില്ല. പിന്നെ കാലദേശങ്ങൾ ചിലപ്പം അനുകമ്പയിൽ എന്തെങ്കിലും വീഴ്ചകൾ വരുത്തിയിരിക്കാം, എന്നാലും ഓരോ അനുകമ്പ മൂർത്തികൾ തന്നെ. ബുദ്ധനെയും മറ്റും അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, അവർ നടന്നു പോയപ്പോൾ ഒരു ഉറുമ്പിനെ ചവിട്ടി കൊന്നില്ലേ എന്ന് ചോദിക്കുന്നിടത്തല്ല. അവരുടെ വ്രതത്തിന് ഭംഗം വരാതിരിക്കാൻ അവർ ശ്രദ്ധിച്ച് ജീവിച്ചു, പക്ഷെ ചവിട്ടിയപ്പോൾ ഉറുമ്പ് ചത്തിരി. അത് ആ ജീവിതത്തിൽ വരുന്ന അനിവാര്യതയാണ്. അത് സംഭവിക്കുമ്പോഴും അവരുടെ ശ്രദ്ധ എന്തിലായിരുന്നു? കൊല്ലുന്നതിലല്ല, കൊല്ലാതിരിക്കുന്നതിലാണ്. അതാണ് അനുകമ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരുടെ കാലശേഷവും 2000 വർഷം കഴിഞ്ഞതിന് ശേഷവും നമ്മൾ എന്ത് പറയുന്നു, അനുകമ്പ മൂർത്തിയായിട്ട് അവരെ തിരിച്ചറിയുന്നു. ഇതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്യമാണ്. അനുകമ്പ എങ്ങനെ നിലനിൽക്കുന്നു, അതെങ്ങനെ നിത്യമായിരിക്കുന്നു. അപ്പോൾ അനുകമ്പയ്ക്ക് തുല്യമായി പറയാൻ ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല, എല്ലാം നശിച്ചു പോകുന്നതാണ്. എല്ലാത്തിനും 6 വികാരങ്ങൾ സംഭവിക്കുന്നതാണ്, എന്നുവെച്ചാൽ നശിക്കുന്നതും മാറുന്നതുമാണ്. അനുകമ്പയ്ക്ക് മാത്രമേ മാറ്റമില്ലാതെ ഉള്ളൂ, അതിന് തുല്യമായി പറയാൻ ഇവിടെ അറിവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അറിവിനെ കുറിച്ച് നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഇത് അറിവെന്ന് പറയുന്നത് വെറുമൊരു ഉദാഹരണം മാത്രമാണ്. ഇവിടെ അറിവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടില്ല ഈ പറയുന്നതല്ല. ഈ പറയുന്നതല്ല എന്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ, അനുകമ്പയെ കുറിച്ചാണ്. വ്യാഖ്യാതാക്കൾ പലർക്കും ഇത് തിരിഞ്ഞുപോയി, നേരെ തിരിഞ്ഞുപോയി. ഇവിടെ അറിവിനെയാണ് വിശദീകരിക്കുന്നത്. അറിവിന്റെ വ്യാഖ്യാനമാണ് ഇത് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിച്ച് കാട് നിരപ്പി. അറിവ്, ആത്മാവ് ഇങ്ങനെയൊക്കെയാണ്. അത് നമ്മുടെ പഴയ മുഖ്യാചാര്യന്മാരുടെ കാര്യമാണ്, വളരെ കഷ്ടം. പരശുനാരസാറിന്റെ വ്യാഖ്യാനം എന്ന് വെച്ചാൽ മുഴുവൻ അറിവാണ്. അനുകമ്പയ്ക്ക് അവിടെ യാതൊരു സ്ഥാനമില്ല. ഇത് അനുകമ്പയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഒരു ബോധമേ സാറിന് ഉണ്ടായിട്ടില്ല. എല്ലാം അറിവിനെ കുറിച്ചാണ് സാറ് വ്യാഖ്യാനിക്കുന്നത്. എം എച്ച് ദാസിനും കുറെ അതിന്റെ ചുവട് പിടിച്ച് തന്നെ അവിടെ ആത്മാവ് അത് എന്നൊക്കെ പറഞ്ഞു സാറും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഭേദമാണ്. അപ്പൊ വ്യാഖ്യാനത്തിൽ ആ ഒരു സൂക്ഷ്മത പുലർത്തിയത് സാറിന് മറ്റ് സ്ഥലങ്ങളെ പോലെ ഭാസ്കർ, ഡോക്ടർ ഭാസ്കറിനാണ്. മറ്റ് വ്യാഖ്യാനമൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഭാഗ്യം അവരെയൊക്കെ വെറുതെ എന്തിനാ കുറ്റം പറയുന്നു, നോക്കാത്ത ഭാഗ്യം. ആരെങ്കിലും കുറ്റം പറയുന്നു എന്നുള്ള പഴി എനിക്ക് കേൾക്കത്തില്ല. ഇല്ലാത്തോണ്ട് നോക്കില്ല, അന്വേഷിച്ച് കണ്ടുപിടിക്കാനും പോയില്ല. ഉള്ളത് നോക്കണമല്ലോ എങ്ങനെയാ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട അറിവിന്റെ വ്യാഖ്യാനമല്ല, അറിവ് ഒരു ഉദാഹരണം മാത്രം. ഇത് അനുകമ്പയാണ്. അത് ഗുരുവിലൂടെ നമ്മൾ മനസ്സിലാക്കിയാൽ അത് ശരിക്കും മനസ്സിലാവും. അവിടെ ഗുരു നമ്മുടെ മുമ്പ് നിൽക്കണം. എങ്ങനെയാണ് ഈ അനുകമ്പ നിത്യമായിരിക്കുന്നത്? അങ്ങനെ ഗുരുവിനെ മുൻനിർത്തി ഒരു വ്യാഖ്യാനം ഞാൻ കണ്ടില്ല ഒരിടത്തും. ഇവിടെയും തന്നെ പറയുന്നത് എന്താണ്, അനുകമ്പ നിന്നിടും. അപ്പോൾ ഈ ശരീരം വിട്ടതിന് ശേഷവും എന്താണ് അനുകമ്പ കീർത്തി രൂപത്തിൽ നിന്നിടും. ഗുരുവിനെ ഭാവിയിൽ ലോകം അറിയുന്നത് എന്താണ്, അനുകമ്പയുടെ പ്രവാചകനായിട്ടായിരിക്കും അറിയുന്നതെന്ന് ഇത് എഴുതിയ ആള് അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു. അതാണ് നിന്നിടും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഭാവിയിൽ അങ്ങനെ സംഭവിക്കുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഗുരുവിനെ കണ്ടുകൊണ്ട് എഴുതിയെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു രൂപത്തിൽ അനുകമ്പ ഇരിക്കുക അല്ലേ. ഇവിടെ പറയുന്നത് എന്താണ്, ഉരുവാമുടൽ അനുകമ്പ ഒരു രൂപം പ്രാപിച്ചതായ ഒരു ശരീരം. അങ്ങനെ ഒരു ശരീരത്തെ കണ്ടല്ലേ ഒരാൾ എഴുതുന്നത്. അപ്പോൾ അതാ ഏത് ശരീരത്തെ കണ്ടെഴുതി? അത് വിടുക എന്ന് പറഞ്ഞാൽ ഭാവിയിലെ കാര്യം പറയണം. അപ്പോൾ അനുകമ്പയുടെ എന്താണ് നിത്യത, ആ നിത്യത എന്ന് പറയുന്ന അനുകമ്പയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, ശരീരം പോയെന്നേ ഉള്ളൂ. അപ്പോൾ അനുകമ്പ ശരീര രൂപത്തിലിരുന്ന അതേ അനുകമ്പ തന്നെ പിന്നെ കീർത്തി രൂപത്തിലിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഗുരുവിനെ കാണാതെ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും? അനുകമ്പ മൂർത്തിയായ ഒരാളെ കാണാതെ എങ്ങനെയാണ് ഇത് പറയുന്നത്? ഓരോ ജീവിതവും ജീവിതശേഷവും കണ്ടിട്ടാണ് ഈ അനുകമ്പയുടെ നിത്യതയെക്കുറിച്ച് പറയുന്നു. അതാണ് അങ്ങനെ ഭാവിയിൽ നിന്നിടുമെന്ന് പറയുന്നു. ഗുരു അല്ലെങ്കിൽ മറ്റൊരാളും അത്രയേ ഉള്ളൂ. എന്തായാലും ഒരു വ്യക്തി മുമ്പിലുണ്ട്, അനുകമ്പ രൂപം ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഉണ്ട്. ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നും പറയുന്നു. അതാരാണെന്ന് പറഞ്ഞാൽ മതി. അത് കേവലം എന്താണ്, ഒരു അമൂർത്തമായ ഒരു ആശയമായിട്ടല്ല, എന്താണ് പ്രത്യക്ഷമായ ഒന്നായിട്ടാണ് ഈ പദ്യത്തിൽ വിശദീകരിക്കുന്നത്. അനുകമ്പ ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു? സശരീരനായിരിക്കുന്നു, ശരീരത്തോടുകൂടി ഇരിക്കുന്നു, അല്ലെങ്കിൽ ശരീര രൂപത്തിട്ടിരിക്കുന്നു. നാളെ അത് കീർത്തിയായി നിൽക്കും എന്ന് പറയുമ്പോൾ അത് നേരെ കണ്ടിട്ടാണ് ഒരാൾ എഴുതുന്നത്. അല്ലെങ്കിൽ പറയുന്നത് എന്താണ്, പണ്ട് ഇങ്ങനെ അനുകമ്പയുള്ള ഒരാളുണ്ടായിരുന്നു, അയാൾ ശരീരം വിട്ടു, ഇപ്പോൾ അയാളുടെ കീർത്തി ഇപ്പം നിൽക്കുന്നു എന്ന് പറയണം. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, എന്താണ് ആർന്ന് നിന്നിടും. അത് ഭാവിയിലേക്കൊരു സൂചകമാണ്, അങ്ങനെ സംഭവിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിൽക്കുന്നു എന്ന് പറയണം. നിൽക്കുന്നു എന്ന് പറയണമെങ്കിൽ മുമ്പ് ജീവിച്ചിരുന്ന ഒരാളെ കുറിച്ച് പറയും. ഇതെങ്ങനെയല്ല, വർത്തമാനത്തിലുള്ള ഒരാളെ കുറിച്ച് പറയണം. ഈ വ്യക്തി ഇപ്പോ അനുകമ്പ രൂപനായിരിക്കുന്നു. ഈ ശരീരം വിട്ടുകഴിഞ്ഞാൽ ആ അനുകമ്പനെ എന്ത് ചെയ്യും, കീർത്തി രൂപത്തിൽ നിലനിൽക്കുന്നു. ഇപ്പോഴുള്ള കീർത്തിയെ കുറിച്ചുമല്ല പറയുന്നു. ഇപ്പോൾ ഉള്ള കീർത്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, ഉടൽ വിട്ടെന്ന് പറയാൻ പറ്റില്ല. ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും അനുകമ്പാമൂർത്തി എന്നുള്ള കീർത്തി ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചുമല്ല പറയുന്നത്, ഭാവി സംഭവിക്കുന്ന കാര്യമാണ്. ശരീരം വിട്ടാൽ പിന്നെ എന്താണ്? അപ്പൊ ചുരുക്കത്തിൽ പറയുന്നത്, ഗുരു എന്നും അറിയപ്പെടുന്നത് ഭാവിയിൽ എങ്ങനെയായിരിക്കും? അനുകമ്പാമൂർത്തിയായിട്ടായിരിക്കും. അതിനാണ് എന്നും മൂല്യമുള്ള ഒരു ഗുണം, ഒരാശയം എന്ന് പറയുന്നത് അനുകമ്പയ്ക്കാണ് എന്നും മൂല്യമുള്ളത്. അനുകമ്പ എന്ന് പറയുന്ന ആശയത്തെ മനുഷ്യനൊരിക്കലും തള്ളിക്കളയാൻ പറ്റത്തില്ല. മനുഷ്യൻ എന്ന് വെച്ചാൽ ഈ മനുഷ്യ സമൂഹത്തിന്, കാരണം അനുകമ്പയെ, അവന്റെ നിലനിൽപ്പ് തന്നെ അനുകമ്പയെ ആശ്രയിച്ചിട്ടാണ്. മറ്റേതിനെയും തള്ളിക്കളയാം. അദ്വൈതത്തെയും നമുക്ക് തള്ളിക്കളയാം, ഏത് തത്വചിന്തയും നമുക്ക് തള്ളിക്കളയാം. കാരണം അനുകമ്പ അവനവന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. വായുവിനെയും വെള്ളത്തെയൊന്നും നമുക്ക് നിഷേധിക്കാൻ വയ്യാത്തതുപോലെ അനുകമ്പ എന്ന് പറയുന്നത് മനുഷ്യനില്ലെങ്കിൽ നമ്മൾ തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് എന്നോട് അനുകമ്പ ഇല്ലെങ്കിൽ എന്റെ കാര്യം കട്ടപ്പോകയാണ്. അല്ലേ, എനിക്ക് നിങ്ങളോട് അനുകമ്പ ഇല്ലാന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളെയും നശിപ്പിക്കാം. മനുഷ്യർക്ക് പരസ്പരം മനുഷ്യൻ, പരസ്പരം മനുഷ്യന്റെ സഹവർത്തിത്വം എന്ന് പറയും. നമ്മൾ അറിയാതെയാണെങ്കിലും പരസ്പരം ആ സഹവർത്തിത്വം അനുകമ്പയെ ആശ്രയിച്ചിട്ടാണ്. കാരണം നമുക്ക് ഒന്നിനെ നശിപ്പിക്കാനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്, എല്ലാവർക്കും ഉണ്ട് നശിപ്പിക്കാനുള്ള അവസരം. സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ മനുഷ്യൻ പരസ്പരം നശിപ്പിക്കുന്നില്ല, മറിച്ച് അവൻ എന്ത് ചെയ്യുന്നു, സഹവർത്തിത്വം. ആ സഹവർത്തിത്വത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതിനാണ് ഇവിടെ അനുകമ്പ എന്ന് പറയുന്നത്. അപ്പൊ അവനെ നശിപ്പിക്കരുതെന്നുള്ളൊരു ചിന്തയുണ്ട്. ആ ചിന്തയ്ക്കൊരു കാരണം എന്താണ്, താൻ തന്റെ നാശത്തെ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ്. എനിക്ക് അവനെ നശിപ്പിക്കണമെന്നുള്ളൊരു ചിന്ത വന്നാൽ അതുപോലെ ഒരു ചിന്ത അവന്റെ മനസ്സിലും വരെ എന്നെ നശിപ്പിക്കണമെന്ന്. അത് രണ്ടുപേരുടെയും നാശത്തിലേ അത് അവസാനിക്കും. അങ്ങനെ വരുമ്പോൾ സർവനാശത്തിലേക്ക് പോകും. അപ്പോൾ അന്യനോട് എനിക്ക് അനുകമ്പയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു, എനിക്ക് എന്നോട് അനുകമ്പയുള്ളതുകൊണ്ടാണ്, എന്റെ നാശത്തെ ഞാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അനുകമ്പ എന്ന് പറയുന്നത് ഈ സമൂഹത്തിന് എന്നും ആവശ്യമുള്ളതാണ്. മനുഷ്യൻ മറ്റു പ്രാണികളോടൊക്കെ അനുകമ്പ കാണിക്കുന്ന പോലും അവന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. കാരണം അതിനെ തന്റെ നിലനിൽപ്പ് അതിനെ ആശ്രയിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് അവനുണ്ട്. അപ്പൊ അനുകമ്പ എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയമാണ്. അനുകമ്പ എന്ന് പറയുന്നതിന്റെ പേരിലായിരിക്കും ഭാവിയിൽ ഗുരു അറിയപ്പെടുന്നത്. എന്നത്തേക്കും അറിയപ്പെടാവുന്നുള്ളത് ബാക്കിയെല്ലാം താത്കാലികമായ വിഷയങ്ങളാണ്. ജാതി, മതം, മദ്യം, അദ്വൈതം ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും താൽക്കാലിക വിഷയങ്ങളാണ്. ഇതൊക്കെ മനുഷ്യന്റെ അറിവ് മാറുന്നതിനനുസരിച്ച് അതൊക്കെ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മനുഷ്യന്റെ അസ്തിത്വം, അവന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അവൻ ഉള്ളിടത്തോളം കാലം, അവൻ നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ അതിന്റെ സംരക്ഷ കുറിച്ച് ചിന്തിക്കും, അവന്റെ നിലനിൽപ്പിനെ കുറിച്ച് ചിന്തിക്കും. അവിടെയൊക്കെ അവന് വിശ്വസിക്കാവുന്ന ഒരു ആശയമേ ഉള്ളൂ. അതാണ് അനുകമ്പ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണ് ഗുരുവിനെ നമ്മൾ തിരിച്ചറിയേണ്ടത്. അത് മറ്റ് ഫിലോസഫിയുടെ ഒന്നും പേരില്ലല്ല. ഫിലോസഫിയൊക്കൊന്നും അധികം ആയുസ്സുള്ളതാണ്. ഒന്നാമതാവൊന്നും പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. അത് ഒരു കാര്യം, മനസ്സിലാക്കിയാൽ തന്നെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള കാര്യമാണ്. ഫിലോസഫികളെല്ലാം എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. ഇതങ്ങനെയല്ല. നിലനിൽപ്പ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. എല്ലാവരും ആഗ്രഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും നിഷേധിക്കാൻ കഴിയാത്തതുമാണ്. അനുകമ്പ എന്ന് പറയുന്നത് അത് തന്നെയാണ്. അനുകമ്പ എന്ന് പറയുന്നു, അതാണ് അത് ഒരു വലിയ വിഷയം എന്ന് പറയുന്നു. മനുഷ്യന്റെ സമൂഹത്തിലുള്ള എല്ലാ പ്രശ്നവും എന്ന് വെച്ചാൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നമ്മൾ പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും മനസ്സിലാക്കുകയും പരിഹരിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ മുൻതൂക്കം വരുന്ന ഒരാശയമാണ് അനുകമ്പ എന്ന് പറയുന്നത്. അദ്വൈതമോ ദ്വൈതമോ ഇങ്ങനെയുള്ള ഫിലോസഫിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം. പക്ഷെ അനുകമ്പ ഇല്ലെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ആർക്ക്? സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതാണ് അതിന്റെ പ്രാധാന്യം. അല്ലേ ഞാൻ പറഞ്ഞത്, അനുകമ്പയെ കുറിച്ച് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇത്രയും ഒരു തിരിച്ചറിവോടെ ആധുനിക കാലത്ത് അതിന് പ്രാധാന്യം കൊടുത്തത് ഗുരുവാണ്. അനുകമ്പയ്ക്കൊരു പ്രാധാന്യം കൊടുത്തു ആധുനിക കാലത്ത്. കാരണം ഈ മനുഷ്യ സമൂഹം പല ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ കലഹങ്ങൾ, സംഘട്ടനങ്ങൾ അങ്ങനെയുള്ള ഇതിൽ കൂടെ കടന്നു പോവുകയാണ്. മനുഷ്യൻ്റെ ക്രൂരത, ഈ സാമൂഹ്യ അനീതി എന്നൊക്കെ പറയുന്നത് അനുകമ്പയില്ലായ്മയാണ്. മനുഷ്യൻ അവൻ്റെ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവരുടെ സുഖത്തെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ചിന്തിക്കാതെ സ്വന്തം സുഖദുഃഖങ്ങളെക്കുറിച്ചും മാത്രം ചിന്തിച്ചുകൊണ്ടാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെയും കടന്നു വന്നിട്ട് ഗുരുവിന്റെ കാലത്ത് വന്നപ്പോൾ, ലോകമഹായുദ്ധം നടന്ന ഗുരുവിന്റെ കാലഘട്ടത്തിലാണ്. വലിയ വിപ്ലവങ്ങൾ നടന്ന്, റഷ്യൻ വിപ്ലവമൊക്കെ നടക്കുന്ന ഗുരുവിന്റെ കാലത്താണ്. ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊല്ലുന്നത്, കലഹത്തിലൂടെ കൊല്ലുന്നതൊക്കെ ഗുരുവിന്റെ കാലത്താണ്. നമ്മുടെ കേരളത്തിൽ പോലും ലഹള നടന്നത് ഗുരുവിന്റെ കാലത്താണ്. അപ്പോൾ അത് ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഗുരു ഒരു അനുകമ്പയുടെ വഴിയാണ് സ്വീകരിച്ചത് ജീവിതത്തിലുടനീളം. ഗുരു രണ്ടു കൂട്ടരോടും അനുകമ്പ എന്നുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പറഞ്ഞിരിക്കും, ഒന്ന് രേഖപ്പെടുത്തിയിട്ടില്ല, തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. അതാണല്ലോ മലബാറിലുകളെ കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. അത് കഴിഞ്ഞിട്ടാണ് ആലുവായിൽ സർവമത സമ്മേളനം കൂടിയത്. ഏകദേശം രണ്ടു വർഷം കഴിഞ്ഞെന്ന് മുമ്പോ അതിനെക്കുറിച്ചൊക്കെ ബോധമുണ്ടായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് പകരം വീട്ടുക, പ്രത്യാക്രമണം നടത്തുക, അതൊക്കെ ലഹളയെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ. അതൊന്നും അനുകമ്പയുടെ രീതിയല്ല. നമ്മളെ ആക്രമിച്ചു, അതുകൊണ്ട് നമ്മൾ സംഘടിപ്പിച്ച് നമ്മളെ ആക്രമിച്ചവർ ആക്രമിക്കണമെന്നുള്ളൊരു നയമല്ല ഗുരു സ്വീകരിച്ച്. അക്രമമേ വേണ്ട എന്നുള്ളൊരു നയമാണ്. അത് രണ്ട് ലോക മഹായുദ്ധങ്ങൾ കഴിഞ്ഞപ്പം പിന്നെ സമൂഹം ചിന്തിച്ച അതാണ്, ഇനി നമുക്ക് യുദ്ധം വേണ്ട. പ്രാവർത്തികം അത്രയൊന്നും ആയില്ലെങ്കിലും പിന്നെ വരുന്ന യുദ്ധങ്ങളെ നിയന്ത്രിക്കാനത് സഹായിച്ചു. അതാണ് യു എൻ ഒക്കെ ഉണ്ടായത്. അങ്ങനെയാണ് ഇനി യുദ്ധം വേണ്ട. വീണ്ടും യുദ്ധങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു, ആക്രമണമൊക്കെ നടന്നു. എന്നാലും അതുപോലെ ഒരു നാശം വരുത്തുന്ന ഒരു യുദ്ധം വേണ്ടെന്നുള്ള ഒരു ചിന്ത അത് കഴിഞ്ഞ് എല്ലാവർക്കും വന്നു. അത്രയും ജീവഹാനി സംഭവിച്ചു. അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഗുരു എന്താണ്, എല്ലാവരോടും അനുകമ്പയുള്ള ഒരു നിലപാടാണ് ഗുരു ജീവിതത്തെ സ്വീകരിച്ചത്. അതായത് മർദ്ദകനും മർദ്ദിതരും എന്ന് രണ്ട് വർഗമുണ്ട്. മർദ്ദിക്കപ്പെട്ടവരെല്ലാം മർദ്ദകരെ കൊല്ലണമെന്നുള്ളതാണ് വിപ്ലവം. അതാണ് വിപ്ലവം. മർദ്ദിതരെല്ലാം കൂടെ സംഘടിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, മർദ്ദകരെല്ലാം കൊല്ലണം. ഈ ആശയം നടപ്പിലാക്കിയത് ഗുരുവിന്റെ കാലഘട്ടത്തിലാണ്. പക്ഷെ ഗുരുവിന്റെ നിലപാട് എന്താണ്, രണ്ടുപേരോടും അനുകമ്പയുള്ള നിലപാടായിരുന്നു. ഈ വിപ്ലവം എന്ന് പറയുന്ന ഇതാണ്, ഈ കൊലയാണ് വിപ്ലവം എന്ന് സാറിന് പറയുന്നു. ഗുരു വിപ്ലവത്തിന്റെ വശത്തായിരുന്നു. ഗുരു രണ്ടു കൂട്ടരോടും അനുകമ്പ സ്വീകരിച്ചിട്ട് ഗുരു അവിടെ വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നുള്ളൊരു കാര്യമാണ്. ഇതിനൊക്കെ മാറ്റം സംഭവിക്കണം, പക്ഷെ അത് അക്രമത്തിലൂടെ അല്ല, കൊലയിലൂടെ അല്ല, ആ രീതിയിലൂടെ അല്ല. വ്യക്തമായും അതായിരുന്നു ഗുരുവിന്റെ നിലപാട്. അതാണ് അനുകമ്പ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സമൂഹത്തിൽ മാറ്റം വരുത്താൻ പറ്റും എന്ന് ഗുരു കാണിച്ചു കൊടുത്തു. അല്ലാതെ അക്രമ മാർഗം ഗുരു പറഞ്ഞിട്ടില്ല, വിപ്ലവ മാർഗം ഗുരു പറഞ്ഞില്ല. വിപ്ലവം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നാണ് അർത്ഥമെങ്കിൽ ശരി, ഗുരു മാറ്റത്തിന്റെ ആളായിരുന്നു. വിപ്ലവം എന്ന് പറഞ്ഞാൽ അക്രമമാണെങ്കിൽ ഗുരു അതിനെ സപ്പോർട്ട് ചെയ്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ലഹള കഴിഞ്ഞ ഉടനെ തന്നെ ഗുരു സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചാണ് സർവമത സമ്മേളനം വിളിച്ചു കൂട്ടി. എന്നുവെച്ചാൽ മതത്തിന്റെ പേര് കലഹിക്കണ്ട എന്നുള്ളൊരു സന്ദേശം കൊടുക്കാനാണ്. അങ്ങനെ എല്ലാ പക്ഷത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും അനുകമ്പ. എന്നാൽ പ്രായോഗികമായി എങ്ങനെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നുള്ളതിന് ഗുരുവിൻ്റെതായ രീതിയുണ്ടായിരുന്നു. അല്ലേ, മർദ്ദിതരായ വിഭാഗങ്ങളെ എങ്ങനെ മർദ്ദനത്തിൽ നിന്ന് മോചിപ്പിക്കണം, അതിന് ഗുരു എന്താ സ്വീകരിച്ചത്? അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു, അവരെ സംഘടിപ്പിച്ചു. അവരെ സംഘടിപ്പിച്ച വിപ്ലവത്തിന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് കൊല്ലാൻ വേണ്ടിയിട്ടല്ല. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടാക്കി. അപ്പോൾ അവരുടെ അവശത, ഒന്ന് സാമൂഹികമായി വരുന്ന അവശത, സാമ്പത്തികമായി വരുന്ന അവശത, വിദ്യാഭ്യാസപരമായി വരുന്ന അവശത, ഇത്തരം അവശതകളെയൊക്കെ പരിഹരിക്കുന്നതിനുള്ള ക്രിയാത്മകമായ നടപടികൾ, അതാണ് ഗുരു സ്വീകരിച്ചത്. സാംസ്കാരികമായ അധപതനം, അത് മാറ്റുന്നതിനുള്ള നടപടികൾ, അതൊക്കെ പ്രായോഗികമായ മാർഗങ്ങൾ ഗുരു സ്വീകരിച്ചു. അങ്ങനെ ക്രമേണ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏതെല്ലാം രീതിയിൽ സ്വീകരിക്കാമോ അന്ന് സാധ്യമായ എല്ലാ രീതികളും സ്വീകരിച്ചു. സാംസ്കാരികമായി ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ശിവലിംഗം മുതൽ കണ്ണാടി വരെ പ്രതിഷ്ഠിച്ചത്. അത് സാംസ്കാരികമായ ഒരു ഉയർച്ച. അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. എന്താണ്? വിദ്യാഭ്യാസപരമായ പിന്നോക്ക അവസ്ഥയാണ്. അതിനുവേണ്ടി സ്കൂളുകൾ സ്ഥാപിച്ചു, വിദ്യാഭ്യാസത്തിനുള്ള വഴികളെല്ലാം അവർക്ക് ആ വഴികളൊക്കെ ഉള്ളത്. സാമ്പത്തികമായ പിന്നാക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വ്യവസായങ്ങളിലും മറ്റും അവരെ പ്രോത്സാഹിപ്പിച്ചു. അപ്പം ഇതിൽ കൂടുതലൊക്കെ എങ്ങനെയാണ് ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത്? എന്നാൽ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ, അതിന് ജനങ്ങളെപ്പോഴും ഉത്തേജിപ്പിച്ചുകൊണ്ടിരുന്നു, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിലൊന്നും എന്താണ്, നിങ്ങൾ ആരാണോ ചൂഷണം ചെയ്തത്, നിങ്ങളെ മർദ്ദിച്ചത്, അവരെ കൊല്ലണമെന്നുള്ളൊരു ഉപദേശം കൊടുത്തില്ല. ഇതാണ് വിപ്ലവവും ഇതും തമ്മിലുള്ള വ്യത്യാസം. മറ്റത് പറഞ്ഞ അങ്ങനെയല്ല. എന്താണ്, അവൻ മർദ്ദകനാണ്, അവനെ കൊല്ലുക, ഇതൊരുപാട് വ്യത്യാസമുണ്ട്. വർഗസമരമല്ല ഗുരു പറഞ്ഞത്. പിന്നെ വെറുതെ ആൾക്കാർ ഇങ്ങനെ തള്ളും, ഗുരു വലിയ വിപ്ലവകാരിയായിരുന്നു. അങ്ങനെ ഒരു വിപ്ലവമൊന്നും ഗുരു ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞെങ്കിൽ നാടെന്ന് കുട്ടിച്ചോറായത്. അങ്ങനെയല്ല. അപ്പൊ അവിടെ ഗുരു അടിസ്ഥാനപരമായി സ്വീകരിച്ചെന്താണ്, എല്ലാവരോടും അനുകമ്പയാണ്. അത് പല സന്ദർഭങ്ങളും പറഞ്ഞിട്ടുണ്ട്. അവർ അറിവില്ലാത്തത് കൊണ്ടാണ് നിന്നെ ഉപദ്രവിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കണം. അവരോട് ക്ഷമിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം? ക്ഷമിച്ചുകൊണ്ട് അവരുടെ ചവിട്ടുകൊള്ളാനല്ല പറഞ്ഞു, തല്ലുകൊള്ളാനല്ല പറഞ്ഞു. ക്ഷമിച്ചുകൊണ്ട് നീ സ്വയം എഴുന്നേൽക്കുക, പരിശ്രമിച്ച് മുന്നേറുക. അപ്പോൾ അത് എങ്ങനെ മുന്നേറാൻ പറ്റും? മറ്റുള്ളവർ ചവിട്ടുമ്പം സംഘടിതമായി മുന്നേറുക എന്ന് പറയുമ്പോൾ പിന്നെ ചവിട്ടുന്നവൻ്റെ കാല് പൊങ്ങത്തില്ല, സംഘടിതമായി കഴിഞ്ഞാൽ. അതാണ് സംഘടിപ്പിച്ചത്. അപ്പോൾ ആ സംഘടന എന്ന് പറയുന്നതിന് എന്താ ഏറ്റവും വലിയ ശക്തി? ഒരു മർദ്ദനത്തെയും ഒരാൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റത്തില്ല. പക്ഷെ സംഘടിതമായി കഴിഞ്ഞാൽ ഒരാളല്ല അതിനെ നേരിടുന്നത്, ഒരു സമൂഹമാണ്. ആ രീതിയിലാണ് ഗുരു വളരെ പ്രായോഗികമെന്ന്, അതാണ് പറയുന്നത് അനുകമ്പ എന്ന് പറയുന്നത്. അതിനെ പ്രായോഗികമായി ഗുരു ചെയ്തത് എന്താണ്? ഗുരു ചെയ്തത് എന്താണ് നമ്മുടെ കണ്ണിൻ്റെ മുമ്പിലുണ്ട്, എന്താണ് ചെയ്തതെന്നുള്ളത്. അല്ല, വെറും ഒരു ആശയമായി കൊണ്ടു കണക്കേത്. അത് ഏറ്റവും വളരെ രസകരമായ കാര്യം. പിന്നെ ഒരാൾക്ക് ചെയ്യാൻ വയ്യാത്ത രീതി ഗുരു ചെയ്തു കളഞ്ഞു. വേറൊരാക്കും. അതാണ് അതിന്റെ ഇതെന്ന് പറയുന്നത്. രണ്ടാമതൊരാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇവിടെ ഇടമിട്ടില്ല. ആ രീതിയിൽ ഗുരു ആ തന്റെ പ്രവൃത്തിയെ അത്രയും ഔന്നത്യത്തിൽ എത്തിച്ചു കഴിഞ്ഞു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അതിന്റെ പ്രായോഗികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരാള് സ്വന്തം കുടുംബമൊക്കെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലും പരിവ്രാജകൻ സന്യാസിയായാലും സമൂഹത്തിന് വേണ്ടി ഇത്രയും ക്രിയാത്മകമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്തും ഗുരുവാണ്. ഗുരുവിന്റെ കാലഘട്ടത്തിൽ വേറെ ഒരുപാട് സന്യാസിമാരുണ്ടായിരുന്നു, അവർക്കൊന്നും അത് കഴിഞ്ഞില്ല. ഗുരുവിന് കഴിഞ്ഞതുപോലെ കാരണം ഒരു സമൂഹത്തെ മുഴുവൻ സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ശ്രമകരമായൊരു ജോലിയാണ്. അതും ഇങ്ങനെയുള്ള അനുകമ്പ പോലെയുള്ള ആദർശങ്ങളിൽ ഉറച്ചു നിന്ന്. ഇപ്പോ നമുക്ക് വൈകാരികമായി ജനങ്ങളെ ഉത്തേജിപ്പിച്ച് സംഘടിപ്പിക്കാം, അങ്ങനെ സംഘടിപ്പിച്ചിട്ട് അവരെ കൊണ്ട് അക്രമത്തിനൊക്കെ പ്രേരിപ്പിക്കാം. പിള്ളേർ കൊണ്ട് ബസ്സിന് കല്ലെറിയിക്കുന്നില്ല രാഷ്ട്രീയക്കാർ, ആവേശ കൊടുങ്കാറ്റുണ്ടാക്കിയിട്ട് അതൊക്കെ ചെയ്യിക്കുന്ന. പക്ഷെ അങ്ങനെയല്ല ചെയ്തു. അതുകൊണ്ട് എന്താണ് ജനങ്ങളുടെ പ്രശ്നം, അതിൻ്റെ എന്താണ് അതിൻ്റെ കാതലായ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കും. ആ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞിട്ട് ഗുരു തൻ്റെ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ സന്യാസാദർശം, സന്യാസത്തിൻ്റെ എന്താണ് അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ അനുകമ്പയാണ്. അത് തന്നെ സന്യാസി പറയുന്നു. സന്യാസിമാരിൽ ഇതില്ലെന്നേ ഉള്ളൂ, മുമ്പേ പറഞ്ഞു വരുന്നത് തന്നെ അനുകമ്പ തന്നെയാണ്. അത് ബുദ്ധനിൽ നിന്ന് വന്നാണ്, ബുദ്ധനാണ് സന്യാസിമാരെ ഈ അനുകമ്പ പഠിപ്പിച്ചത്. അതുകൊണ്ട് സന്യാസധർമ്മമായിട്ട് അനുകമ്പ പണ്ടേ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ആ സന്യാസധർമ്മത്തിൽ നിന്നുകൊണ്ട് അനുകമ്പ എന്ന് പറയുന്ന ഒരു അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദർശത്തിൽ നിന്നുകൊണ്ട് അതിനൊരിളക്കവും സംഭവിക്കാതെ എന്താണ് സമൂലമായ ഒരു പരിവർത്തനം വരുത്തുക സമൂഹത്തിൽ. സാധാരണ വ്യക്തികളല്ലല്ലോ പ്രസ്ഥാനം നയിക്കുന്നത്. പ്രസ്ഥാനം നയിക്കുന്ന അതിന് കഴിവുള്ള ആൾക്കാർ. പിന്നെ സാധാരണക്കാരാരാ പ്രസ്ഥാനം നയിക്കുന്നത്? ഒരു പ്രസ്ഥാനത്തെ നയിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കഴിവുള്ളവർക്കേ പറ്റൂ. അല്ലാതെ സാധാരണക്കാരെന്താ പ്രസ്ഥാനം നയിക്കും? കഴിവുള്ള വ്യക്തികളും നയിക്കും. പിന്നെ അനുകമ്പയിൽ, അനുകമ്പ എന്ന് പറയുന്ന ഒരു ആദർശമാണെങ്കിൽ, ഇപ്പം മഹാത്മാഗാന്ധി അഹിംസ എന്ന് പറയുന്ന ഒരു ആദർശത്തെ സ്വീകരിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ നിന്ന്, ഗാന്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു. പക്ഷെ ഗാന്ധിയെ അടിസ്ഥാനമായി സ്വീകരിച്ച എന്താണ്? അഹിംസ തന്നെയാണ്. നിർണായകമായ സന്ദർഭങ്ങളിലെല്ലാം ഗാന്ധിജി അഹിംസയെ തന്നെയാണ് മുറുകെ പിടിച്ചത്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയത്തിൽ പല അടവ് നയങ്ങളും ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. കാരണം അത് ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഗാന്ധിജി അവിടെ ജീവിതത്തിൽ ആദർശമായി സ്വീകരിച്ച അഹിംസയെ തന്നെയാണ്, അത് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗാന്ധിജി പ്രവർത്തിച്ചത്. അത് രാഷ്ട്രീയത്തിലാണ്. ഗുരു എന്ന് പറയുന്ന അങ്ങനെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോയില്ല. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് തൻ്റെ ആ അനുകമ്പ എന്ന് പറയുന്ന നിലപാടിൽ നിന്നുകൊണ്ട് തൻ്റെ ചുറ്റുമുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താം എന്നാണ് ഗുരു, അതിൻ്റെ വഴിയാണ് ഗുരു കാണിച്ചത്. അതിൽ ഒരിക്കലും എന്താണ് അക്രമത്തിന്റെ വിപ്ലവത്തിന്റെ വഴി ഗുരു തിരഞ്ഞെടുത്തില്ല. ഇപ്പൊ പലരും പ്രസംഗിക്കും ഗുരു വളരെ വിപ്ലവകരമായി തുടക്കമിട്ട്, ഇന്നുള്ളവരൊന്നും വിപ്ലവം മുമ്പോട്ട് കൊണ്ടുപോകുന്നില്ല. ഗുരു ഒരു വിപ്ലവം കൂടെ നടത്തില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ എങ്ങനെ ഇന്ന് വിപ്ലവം കൊണ്ടുപോകും? ഇന്നത്തെ വിപ്ലവം എന്ന് പറഞ്ഞാൽ റോഡില് ജാഥ നടത്തി വഴിമുടക്കുക, പൊതുമതിലും നശിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യമൊന്നും ഉണ്ടല്ലോ. അതൊന്നുമല്ല. മക്കിയ സത്യാഗ്രഹത്തിൽ പോലും ഗുരു അവിടെ ചെന്നു, അതൊക്കെ കണ്ട് കൊള്ളാം തിരിച്ചു പോന്നു. അതിനൊന്നും ഗുരു പങ്കെടുത്തില്ല. അതിനിടയ്ക്ക് വേറെ ഏതോ ഒരാൾ പറഞ്ഞു അവിടെ കയറി അടിക്കണമെന്നൊക്കെ ഗുരു പറഞ്ഞു. അങ്ങനെ ഒരു വാർത്ത വന്നു. അവസാനത് ഗുരുവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ തിരുത്തി, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ആൾക്കാരുടെ വ്യാഖ്യാനമാണ്. സമരം, ആ രീതിയിൽ ഗുരു സമരം ഒരു മാർഗം, ഒരു ഉപായമായിട്ട് ഗുരു സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങളിൽ ചെന്ന് കയറാൻ സമരം നടത്തണ്ട, മറിച്ച് വേറെ ക്ഷേത്രം ഉണ്ടാക്കി അവിടെ ആരാധിക്കുക. അവിടെയാണ് ശരിക്കുള്ള മാറ്റം വരുന്നത്. മറ്റൊരു ക്ഷേത്രം ചെന്ന് കയറുകയാണെങ്കിൽ എന്താ അങ്ങേറ്റം സംഭവിക്കുന്നത്? എന്താണ് തന്റെ കയ്യിരിക്കുന്ന കാശാവിന് പോകും, വേറെ ഒന്നും സംഭവിക്കില്ല. ഇത് വളരെ ബുദ്ധിപൂർവമായി ഗുരു മനസ്സിലാക്കി. ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി സമരം നടത്തിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം സംഭവിക്കുന്നത് എന്താണോ, ഈ ജനങ്ങളുടെ കയ്യിരിക്കുന്ന കാശെല്ലാം അവിടെ കാണിക്കപ്പെട്ട് വീഴും, വേറൊന്നും മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതെ, ഇതിൽ കൂടുതലൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഗുരു എന്ത് ചെയ്തു, എന്തായാലും ഈ മനുഷ്യന്റെ മനസ്സിൽ ആരാധനയും വിശ്വാസങ്ങളും എല്ലാം ഉണ്ട്, അവരെ അതിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. അത് നൂറ്റാണ്ടുകളായി പഴകിപ്പോയ കാര്യങ്ങളാണ്. അപ്പോ അത് ഇതിനകത്ത് തന്നെ നിൽക്കുക. അതാ അവരുടെ ആരാധനയും വഴിപാടും പൂജകളും എല്ലാം മൊത്തത്തിൽ ആ സമൂഹത്തിന്റെ പുരോഗതിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് ഗുരു തീരുമാനിച്ചാണ് ക്ഷേത്രങ്ങൾ വേറെ പ്രതിഷ്ഠിച്ചത്. അവിടെയെങ്കിലും പോകേണ്ട കാര്യം, തലശ്ശേരിയിലെ ഒരു അമ്പലത്തിന്റെ കാര്യം ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ പോയി എന്തോ ആൾക്കാർ കരുക്ക് വെട്ടുകയോ എന്തൊക്കെ പരിപാടി ഉണ്ടായിരുന്നുണ്ടോ, കരുക്ക് കൊണ്ട് ഇളഞ്ഞ അതിനൊന്നും ആൾക്കാർ പോയി ഇളഞ്ഞിരുന്നു അവിടെ കൊണ്ട് കൊടുക്കണ്ട. അതിനൊന്നും പോകേണ്ട കാര്യമില്ല, നിങ്ങളിതാ ഇവിടെ പോയി അവിടെ വേറെ ക്ഷേത്രം ഉണ്ടാക്കി അവിടെ പോയി പൂജ നടത്തിയാണ്. അപ്പൊ ഈ സാമ്പത്തികമായ വിനിമയത്തിന്റെ കാര്യത്തിൽ പോലും ഗുരു വളരെ ശ്രദ്ധിച്ചെടുത്തു പ്രായോഗികമായി. അപ്പൊ അവിടെ ക്ഷേത്രം, പ്രത്യേക തന്ത്രം, എല്ലാ കാര്യങ്ങളും പ്രത്യേകമാക്കിയതാണ്. ഈ കാശൊന്നും പുറത്തു പോകരുത്, ഇത് അവരുടെ തന്നെ ഡെവലപ്മെന്റ്സിന് ഉപയോഗിക്കണം. അതൊക്കെ അതാണ് ഞാൻ പറയുന്നത്, ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന അതാണ്. പോകുന്ന വഴിയെ പോവുക എന്നുള്ളതല്ല. ഇപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നതാണ് ആസ്ക് ക്വസ്റ്റ്യൻസ്. അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളിൽ ആദ്യം പറയുന്നത്, ആദ്യം നിങ്ങൾ ചോദ്യം ചോദിക്കുക. ഗുരു അങ്ങനെയായിരുന്നു. ഗുരുവിനോടുള്ള ഏത് സംഭാഷണം ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ചു വരുന്നത്, ഗുരു എപ്പോഴും എന്താ ചെയ്യുന്നത്, അങ്ങനെയാണോ, അതാണോ, ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ മാറ്റങ്ങൾ സംഭവിക്കൂ. അല്ലാതെ വാപത്തെ അതേ അതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മാറ്റമില്ല. പരിവർത്തനം ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച് ബഹളമൊന്നും ഉണ്ടാക്കണ്ട. കാരണം ഇത് പറഞ്ഞ ഏത് കാലത്തും നോക്കണം. ആ കാലഘട്ടം എന്ന് വെച്ചാൽ ഈ മുഴുവൻ ജനങ്ങളും അടിയൻ റാൻ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗുരു എന്താണ് തിരിച്ച് ചോദിക്കുകയാണ്, എന്താണത്, എന്തുകൊണ്ടങ്ങനെ, എവിടെ ആര്. നമുക്ക് കിട്ടുന്ന ഏത് സംഭാഷണത്തിലും ഗുരുവിൻ്റെ സംഭാഷണം ഗുരു ചോദ്യങ്ങളാണ്. ഇതിനാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ പൊതുവായി കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. അല്ല, ഈ റാൻ വിളിയിലൂടെ മാറ്റം വരില്ല. ചോദിക്കേണ്ട ചോദിക്കണം, പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോൾ നോക്കുക ഗുരു എന്താണ് അതിൻ്റെ ഒരു മര്യാദ എന്ന് നമുക്ക് പറയാം. ഇന്നത്തെ ഭാഷയിൽ അതൊരിക്കലും വിട്ടിട്ടില്ല. മര്യാദ വിട്ട് ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. അതിൻ്റെ വഴിക്ക് തന്നെ അന്നത്തെ സാഹചര്യങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കാമോ അങ്ങനെ തന്നെ പ്രവർത്തിച്ചു. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന അധർമ്മ രാജാവാണ്. ധർമ്മരാജ്യം എന്നാണ് പേരെങ്കിലും കൂടെ ഒരു ധർമ്മം ഉണ്ടായിരുന്നില്ല, എല്ലാ ധർമ്മമായിരുന്നു. പക്ഷേ ഗുരു എന്ത് ചെയ്തു, അതിനെ ചോദ്യം ചെയ്യാൻ പോയില്ല. കാരണം അങ്ങനെയൊക്കെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വിപ്ലവത്തിന് പോയ അവിടെ കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതല്ല വഴി. ഇപ്പൊ ഈ വിപ്ലവം വിപ്ലവം ഒരു വിപ്ലവകാരി എന്നൊക്കെ പറയുന്നവര് ഇതൊക്കെ ചിന്തിക്കണം. അന്ന് ശരിക്കും ആ ഭരണത്തിനോടാണ് വിപ്ലവം നടത്തേണ്ടിയിരുന്നത്. ഗുരു അതിനൊന്നും പോയതേയില്ല. ആ ശരി, അതൊക്കെ നല്ലത് എന്നുള്ള നിലപാട് തന്നെ എടുത്തിട്ട് തന്റെ വഴിക്ക് പ്രവർത്തിച്ചു പോയോ. അത് അതിന്റെ അടിസ്ഥാനമാണ് ഈ അനുകമ്പ എന്ന് പറയും. അപ്പൊ മാറ്റത്തിന് അങ്ങനെയൊരു വഴിയുണ്ട് എന്ന് ഗുരു കാണിച്ചു കൊടുത്തു. അത് ഒരു പക്ഷേ ഈ ബുദ്ധന്റെയും ജയനന്റെയും ഒക്കെ പരമ്പരയിൽ നിന്ന് ഗുരുവിന് കിട്ടിയത് ആകാം. അങ്ങനെ ഒരു വഴി സ്വീകരിക്കുക. അഹിംസ എന്ന് പറയുന്ന ഒരു ആശയം പണ്ടിവിടെ ഉണ്ടല്ലോ. അതിലൊരുപാട് കൃത്രിമങ്ങളൊക്കെ ചേർത്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആശയം മുമ്പേ ഉണ്ട്. അവഴി തന്നെ ഗുരു സ്വീകരിച്ചു. See you.